എട്ടാം ദശകം. ഒന്നാമത്തെ ബ്രഹ്മകൽപ്പത്തിലാദ്യം ജന്മം പൂണ്ടു കൽപ്പകാലാവസാനം. വേദം നാലും താങ്കളാൽ നേടി മുൻകൽപ്പത്തിൽ പോലെ സൃഷ്ടി ചെയ്താൻ വിരിഞ്ചൻ. ഏറെ ചതുര്യുഗ സഹസ്രദിനങ്ങൾ രാക്കൾ പിന്തള്ളിയോൻ അജൻ അചഞ്ചലചിത്തനായി നിന്നിൽ സ്വസൃഷ്ടികളോടൊത്തുമയങ്ങിടുന്നു നൈമിത്തിക പ്രളയം. ആവനുള്ള രാത്രി നാമൊക്കെ രാവിലെയുണർന്നു തുടങ്ങും ഓരോ നമ്മട്ടു സൃഷ്ടി അവനും ഭഗവത് പ്രസാദാൽ. മുൻ ബ്രാഹ്മകൽപ്പ ഭവരായി അതിവൃദ്ധരായോ നന്നായുണർത്തിവിടുമാർ അവരും ജനിപ്പൂ. ആയുസ്സിനുള്ള പകുതിക്കു പരാർത്ഥമൻപതാകും വയസ്സ് കമലാസനത്രയായി ചൊല്ലുന്നു ഞാൻ. അതിലെ രാത്രി കഴിഞ്ഞിടുമ്പോൾ വൈഭാതവേളയിൽ നടന്ന ഭവാന്റെ ലീല. ദിനാവസാനത്തിൽ അജൻ ഭവാനിൽ ഉറങ്ങുവാൻ ആഗ്രഹമാർന്നിണങ്ങി. ലോകങ്ങളും നിൻജഠരത്തിലെത്തി അപ്പോൾ ജഗത്തൊക്കെ ജലത്തിൽ മുങ്ങി. ഭവത്സ്വരൂപൻ ഫടിരാജനിൽ ചേർന്നിണങ്ങി ലോകം ജലമാത്രമാകെ ആനന്ദമാത്രാനുഭവത്സ്വരൂപമാം. യോഗനിദ്രയ്ക്കു ഭവാൻ മുതിർന്നു കാലത്തിനങ്ങുന്നു കൊടുത്തിതാജ്ഞ. കൽപ്പാന്തകാലത്തിലുണർത്തുകെന്നെ സമസ്തമാം ജീവിതശക്തി തന്നിൽ ഉറങ്ങിടുന്നോരവിടുന്നുറങ്ങി. നീ മാത്രമായിട്ട് ചതുര്യുഗത്തിൽ സഹസ്രകാലങ്ങളുറങ്ങി പിന്നെ ഒന്നാമതായിട്ടുണരുന്ന കാലം ഉണർത്തി നിന്നെ ത്രിജഗൽപിതാവേ. ഉണർന്നു നീയും ജലഗർഭചായിൻ ലോകങ്ങളെ കണ്ടു നിജാന്തരത്തിൽ സൂക്ഷ്മങ്ങളായി തന്നിലിരിക്കും ഓരോ ലോകത്തെയും നീ ജഗദീശ നോക്കി. ഭവാന്റെ നാഭിച്ചുഴിയിങ്കിൽ നിന്നുമുയർന്നു പൊങ്ങി ഇതൊരു ദിവ്യപൽപ്പം. ചരാചരങ്ങൾക്കൊരു ബീജമായും മനോജ്ഞമായും മുകുളാഭമായും അത്താമരത്താർമുകളം മുളച്ചു നിന്മയിൽ നീറ്റിൽ പരിചോടുയർന്നു വിയത്തിൽ വിങ്ങുന്ന തമസശേഷം സ്വകാന്തിയാൽ ദൂരയകറ്റി മാറ്റി. പത്രം വിടർന്നേറെ വിചിത്രമാകും അത്താമരപ്പൂവിനുറപ്പു നൽകി. പത്മാസനാഭിഖ്യൻ അജൻ പിറന്നു വേദങ്ങളെല്ലാം സ്വയമേ പഠിച്ചോൻ. നീ പത്മയോനിക്കു കൊടുത്തു ജന്മമാ പൽപകൽപ്പത്തിൽ അനന്തഭൂമൻ വാതാലയാവാസ മദീയ രോഗജാലം കളഞ്ഞിടുക വിഷ്ണുദേവാ.